രൂപത്തെ ഉപന്യസിച്ചിരിക്കുന്നത് കൊണ്ടും ഈശ്വരന്റെ സ്വരൂപത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ടും ശ്രുതി തൻ ഇവിടെ ഭൂതയോനി സൃഷ്ടികർത്താവ് ഈശ്വരനാണ്. അപ്പിച്ച അക്ഷരാപരിതഹപരൈത്യസ്യ അനന്തരം ഏതസ്മാദ്ജായതേ പ്രാണ ഇതി പ്രാണപ്രകൃതീനാം പൃഥ്വി പര്യന്താനാം തത്വാനാം സർഗം ഉക്ത്വാ തസ്യൈവ ഭൂതയോനേഃ സർവവികാരാത്മകം രൂപം ഉപന്യസ്യമാനം പശ്യാമഃ. അക്ഷരാപരിതഹപര എന്ന് പറഞ്ഞ അക്ഷരത്തിന് പരമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് മുണ്ടകത്തിൽ അടുത്ത് വരുന്ന മന്ത്രത്തിൽ പറയുന്നതാണ് ഏതസ്മാ ജായതേ പ്രാണ. പരനായിരിക്കുന്ന ഈശ്വരനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു ഏതസ്മാത്, ഈ പരമാത്മാവിൽ നിന്നും സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു ജായതേ പ്രാണൻ ഉണ്ടാകുന്നു. എന്നിങ്ങനെ ഇത് പ്രാണപ്രകൃതിയിലാം പൃഥ്വി പര്യന്താനം, അങ്ങനെ പ്രാണൻ തുടങ്ങി മനസ് സർവേന്ദ്രിയാണിച്ച മനസ്സ് സർവേന്ദ്രിയങ്ങൾ, അങ്ങനെ ഓരോന്നിന്റെയും സൃഷ്ടിയെ കുറിച്ച് പറയുന്നു ഈശ്വരനിൽ നിന്നാണ് സൃഷ്ടി എന്ന് പറഞ്ഞിട്ട് അവസാനം പൃഥ്വി പര്യന്താനം, പൃഥ്വി വരെയുള്ള തത്വാനാം പദാർത്ഥാനാം വസ്തുക്കളുടെ സർഗമത്വ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു. മുണ്ടകത്തിൽ തന്നെ അക്ഷര പുരുഷനെ അക്ഷരത്തെക്കുറിച്ചും അക്ഷരത്തിനപ്പുറമുള്ള പുരുഷനെക്കുറിച്ചും പറയുന്ന അവിടെ തന്നെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രാണൻ തുടങ്ങി പൃഥ്വി വരെയുള്ള സർവത്തിൻ്റെയും സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ എന്താ പറയുന്നത്? തസ്യൈവ ഭൂതയോനേഹ്. അക്ഷരത്തിന് അപ്പുറമുള്ള പുരുഷനാണ് ഭൂതയോനി, സർവത്തിനും കാരണമായിരിക്കുന്നത്. ഈശ്വരൻ തന്നെ എന്തു പറയുന്നു? സർവവികാരാത്മകം രൂപം ഉപന്യസ്യമാനം പശ്യാമഹ. ആ സൃഷ്ടിക്ക് കർത്താവായിരിക്കുന്ന ഈശ്വരൻ തന്നെ സർവവികാര സ്വരൂപനാണ്. വികാരങ്ങളെന്ന് പറയുന്നത് ആ ഈശ്വരനിൽ നിന്നും സൃഷ്ടമായ പ്രാണൻ മുതലായവ, അതാണ് വികാരങ്ങൾ. ആ ഈശ്വരൻ തന്നെയാണ് ഈ സർവവികാരങ്ങളായിരിക്കുന്നത്. പ്രാണൻ, പൃഥ്വി തുടങ്ങി ഇന്ദ്രിയം, മനസ്സ് തുടങ്ങിയ വികാരങ്ങൾ, കാര്യങ്ങൾ ആയിരിക്കുന്നത് എന്നും പറയുന്നു. ഇവിടെ പൃഥ്വിയാദി രൂപത്തിലിരിക്കുന്നത് ആ രൂപത്തെ, അതാണ് രൂപ ഈശ്വരന്റെ സ്വരൂപം എന്നവിടെ ഉപന്യസിച്ചിരിക്കുന്നു. തുടർന്നു അതിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായതെങ്കിൽ, എല്ലാ കാര്യങ്ങളും ആ ഈശ്വരനിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഈശ്വരന്റെ രൂപം തന്നെ. അത് വ്യക്തമായി അവിടെ പറയുന്നു. എങ്ങനെ? അഗ്നിർ ബുദ്ധ ചക്ഷുഷി ചന്ദ്ര സൂര്യു ദിശ ശ്രോത്രേ വാഗ്വിവൃത്ത അശ്വേദ വായു പ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ധ്യാം പൃഥ്വീഹേഷ സർവഭൂതാന്തരാത്മ. ഈശ്വരൻ സർവകാര്യസ്വരൂപനായിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി മുണ്ടകത്തിൽ തന്നെ എങ്ങനെ പറഞ്ഞു? അഗ്നി മൂർധ, ഈശ്വരന്റെ മൂർധാവാണ്, ശിരസാണ് അഗ്നി എന്ന് വെച്ചാൽ ദുലോകം എന്ന് പറയുന്നു. ചക്ഷുഷി ചന്ദ്രസൂര്യു, സൂര്യചന്ദ്രന്മാരാണ് ഈശ്വരന്റെ കണ്ണുകൾ, രണ്ട് കണ്ണുകൾ. ദിശ ശ്രോത്രേ, ദിക്കുകളാണ് ഈശ്വരന്റെ ശ്രോത്രേന്ദ്രിയം. വിവൃതാസ് വാക് വേദാശ്ച, വിവൃതങ്ങളായിരിക്കുന്ന ശബ്ദാത്മകമായി പ്രകടമായിരിക്കുന്ന അത്തരത്തിൽ ലോകപ്രസിദ്ധമായിരിക്കുന്ന വേദങ്ങളാണ് ഇതിൻ്റെ വാഗിന്ദ്രിയം. ഈശ്വരൻ്റെ വാഗിന്ദ്രിയത്തിലൂടെയാണ് ശബ്ദത്തെ പ്രകടിപ്പിക്കുന്നത്. വേദം ശബ്ദാത്മകമാണ്, ഇതെല്ലാം കാര്യമാണ്, ഇതെല്ലാം ഈശ്വരൻ്റെ ഓരോ അംഗങ്ങളാണെന്ന് പറയുകയാണ്. വായു പ്രാണ, വായുവാണ് ഈശ്വരന്റെ പ്രാണൻ, ഈ സമഷ്ടി വായു. ഹൃദയം വിശ്വമസ്യ, ഹൃദയമാണ് ഈ ലോകം. പദ്ഭ്യാം പൃഥ്വി, പാദങ്ങളെ പൃഥ്വിയായി ഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഘടകങ്ങളും ഈശ്വരന്റെ അവയവങ്ങളാണ്. എന്തുകൊണ്ട് യേശ സർവഭൂതാന്തരാത്മാവോട് പറയുന്നു? യേശ അക്ഷരാത് പരതഹ പര എന്ന് പറഞ്ഞ ആ പുരുഷൻ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവാണ്. ഏതൊരുവനാണോ ഈ ദിലോകാദികൾ അവയവങ്ങളായിരിക്കുന്നത്, ആ ഈശ്വരന് ഈശ്വരൻ സ്വയം സർവപ്രാണികളുടെയും അന്തരാത്മാവാണ് ഇതി എന്നിങ്ങനെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു സർവവികാരാത്മകം, ഈശ്വരൻ സർവവികാരസ്വരൂപനാണ്. ഈ അനുഭവിക്കുന്നതെല്ലാം ഈശ്വരന്റെ രൂപമാണ്, അതാണ് രൂപ ഉപന്യാസാത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഈശ്വരനാണ് സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഈശ്വരനിൽ നിന്ന് സൃഷ്ടമായതെല്ലാം ഈശ്വരന്റെ തന്നെ ശരീരമായിരിക്കുന്നു, ഈശ്വരന്റെ തന്നെ ഭാഗമായിരിക്കുന്നു. തച്ച പരമേശ്വരസ്യ ഉചിതം, ഈ പറയുന്ന വർണ്ണന ഈശ്വരനെ യോജിക്കത്തുള്ളൂ. എങ്ങനെ അഗ്നികൾ മൂർധ എന്ന് പറയുന്ന ദുരോഗം മൂർധാവാണ് എന്ന് മറ്റും പറയുന്നത് സൂര്യചന്ദ്രന്മാർ കണ്ണുകളാണ്, ഇത് പരമേശ്വരന് മാത്രമേ യോജിക്കത്തുള്ളൂ എന്നുവെച്ചാൽ ജീവനോ പ്രധാനത്തിനോ ഒന്നും യോജിക്കത്തില്ല. ഈ ജീവന് ഈ ശരീരം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന ഈ ജീവൻ എങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും കണ്ണുകളാകുന്നത്? അപ്പോൾ അത് ഈശ്വരനെ സാധ്യമാകും. സർവവികാര കാരണത്വം, എന്തുകൊണ്ട്? ഈശ്വരൻ സർവവികാരത്തിനും കാരണനാണ്, ഭൂതയോനിയാണ്. ആ ഈശ്വരനിൽ നിന്ന് ഇവിടെ സൃഷ്ടമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈശ്വരന്റെ ശരീരഭാഗങ്ങളാണ് എന്ന് ശ്രുതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഈശ്വരനെ കാരണമായും കാര്യങ്ങളുമായിരിക്കുന്ന സർവത്തെയും, ഈശ്വരൻ സൃഷ്ടിച്ച സർവത്തെയും ഈശ്വരന്റെ ശരീരമായും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തസ്മാത് ഈശ്വരൻ തന്നെയാണ് ഭൂതയോനി എന്നാണ്. ശരീരസ്യ തനു മഹിമാവായിട്ടുള്ള, തനു എന്ന് വെച്ചാൽ അല്പം, അല്പം മഹത്വമുള്ള എന്നുവെച്ചാൽ അല്പശക്തനായ ശരീരസ്യ ജീവന് ഇതൊന്നും യോജിക്കത്തില്ല. കാരണം ജീവൻ ഈ ശരീര അഭിമാനിയാണ്, ഈ പിണ്ഡത്തിൽ അഭിമാനിക്കുന്നവനാണ്. ആ ജീവന്റെ ശക്തികൾക്ക് പരിമിതിയുണ്ട്. ഈശ്വരനെ പോലെയുള്ള സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതിനുള്ള ശക്തിയൊന്നും ജീവനില്ല, ശരീരനില്ല. എല്ലാ ശക്തികളും ഈ ശരീര സംബന്ധിയായിട്ടാണ്. എല്ലാ ശക്തികളും ഈ ശരീരം കൊണ്ട് പരിമിതമായിരിക്കുന്നു ജീവനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് തനുമഹിമ എന്ന് പറഞ്ഞത്. ജീവന് അതിൻ്റെ മഹാത്മ്യം തനുവാണ്, തുച്ഛമാണ്. സർവലോക ശരീരനായിരിക്കാൻ എങ്ങനെ ജീവന് കഴിയും? അങ്ങനെ ഈശ്വരനാണ് സർവലോക ശരീരനാണെങ്കിൽ ഈ സർവലോകത്തിൻ്റെ ഈ സൃഷ്ടാവ് ഈശ്വരൻ തന്നെ, ജീവനല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നാവി പ്രധാനസ്യ ഹിന്ദുപോപന്യാസ, ഈ പറയുന്ന രൂപനിർദ്ദേശം പ്രധാനത്തിന് യോജിക്കത്തില്ല എന്നുവെച്ചാൽ പ്രകൃതിക്ക്. എന്തുകൊണ്ട്? സർവഭൂതാന്തരാത്മത്വ അസംഭവ, പ്രകൃതിയെ ഒരിക്കലും സർവഭൂതങ്ങളുടെയും അന്തരാത്മാവെന്ന് പറയാൻ പറ്റില്ല. ഒന്നോ അത് പ്രധാനം, അത് ജഡമാണ്. അത് നാനാരൂപത്തിൽ പരിണമിച്ചിരിക്കുന്നതാണ്, നാനാകാര്യരൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന അതിനെ ഇവിടെ പറഞ്ഞതുപോലെ ഏഷ സർവഭൂതാന്തരാത്മാ, അത് സർവപ്രാണികളുടെയും അന്തരാത്മാവായി അന്തരസ്വരൂപമായി പ്രത്യേക സ്വരൂപമായിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. സാധാരണ പറയുമ്പോൾ ഈശ്വരൻ സൃഷ്ടിച്ചു, സൃഷ്ടിയിൽ തന്നെ പല ഭേദങ്ങളെ കുറിച്ചും പറയും. അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ ആദ്യമായി ഒരു ഹിരണ്യഗർഭൻ, സൂക്ഷ്മ ഉപാധിയോടുകൂടിയ ഒരു ഹിരണ്യഗർഭനുണ്ടായി. പിന്നീട് വിരാട്, സ്ഥൂലമായ ഉപാധികളോടുകൂടിയ ഒരു വിരാട് പ്രകടമായി. ആ വിരാടിനെയാണ് പറയുന്ന അഗ്നി മൂർദ്ധ ചക്ഷുഷി ചന്ദ്രസൂര്യു. സൂര്യചന്ദ്രന്മാരെല്ലാം സ്ഥൂലങ്ങളാണ്. ബാഹ്യേന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന കാര്യങ്ങളാണ് അതെല്ലാം. ശരീരഭാഗങ്ങളായിരിക്കണമെങ്കിൽ അത് വിരാട് പുരുഷനാണ്. അവിടെ വിരാട് പുരുഷനെന്ന് പറഞ്ഞാലും ഹിരണ്യഗർഭനെന്ന് പറഞ്ഞാലും പരമാത്മാവെന്ന് പറഞ്ഞാലും എന്താണ്, അവിടെയെല്ലാം പറയുന്നത് അന്തരാത്മാവിനെയാണ്. സർവത്തെയും സൃഷ്ടിച്ചിട്ട് അതിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു സൃഷ്ടികർത്താവെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്ന ആ സൃഷ്ടികർത്താവ് അതിനെ തന്നെയാണ് ചിലടത്ത് ഹിരണ്യഗർഭൻ എന്ന് പറയും, ചിലടത്ത് വിരാട് പുരുഷൻ എന്ന് പറയും, ചിലടത്ത് സൂത്രാത്മാവെന്ന് പറയും. ഒരു തത്വത്തെ തന്നെ അവിടെ വെളിവാക്കുന്ന എന്താണ്? ഈശ്വരന്റെ സർവാത്മഭാവത്തെ. അതും സർവാത്മഭാവം എന്നുള്ളതിന് ഇവിടെ എന്ത് പറഞ്ഞു? സർവവികാരാത്മകം, സർവകാര്യസ്വരൂപമായിരിക്കുന്നു. പ്രാണനും ഇന്ദ്രിയങ്ങളും മറ്റും എല്ലാം ആയിരിക്കുന്നത് ആ തത്വം തന്നെ. തസ്മാത് പരമേശ്വരേവ ഭൂതയോ നിർന്ന ഇതരോ. അതുകൊണ്ട് പരമേശ്വരനാണ് ഭൂതയോനി, സൃഷ്ടികർത്താവ്. ന ഇതരോ, പ്രധാനമല്ല അല്ലെങ്കിൽ പ്രകൃതിയല്ല ജീവനല്ല എന്ന് മനസ്സിലാക്കണം. കഥം പുനർഭൂതയോനിരയം രൂപോപന്യാസ ഇത് ഗമ്യത പറയുന്നു. ഭൂതയോനി എന്ന് വെച്ചാൽ സൃഷ്ടികർത്താവ് പരമേശ്വരനാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഇന്ദ്രിയാദികൾക്ക് അഗമ്യനാണ്. ഈശ്വരൻ അരൂപനാണ്. ഈശ്വരനെ കുറിച്ച് തന്നെ പറയുന്നത് കണ്ണില്ലാതെ കാണുന്നവനാണ്, ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്. പക്ഷെ ഇവിടെ പറയുന്നു കണ്ണും ചെവിയല്ല ഈശ്വരൻ്റെതാണെന്ന് പറയുന്നു. അതായത് ഇവിടെ രൂപത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു ഈശ്വരൻ. അതും ഉണ്ട്. വിശേഷത എന്താണ്? ഈ രൂപങ്ങളൊക്കെ എപ്പോ വന്നു? സൃഷ്ടിക്ക് ശേഷം. സൃഷ്ടിക്ക് മുമ്പാണെങ്കിലോ? ഈശ്വരൻ സൃഷ്ടിക്ക് ശേഷം മാത്രമുള്ള ആളല്ലല്ലോ, സൃഷ്ടിക്ക് മുമ്പും ഉണ്ടായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഈശ്വരനെ എന്ത് പറയുന്നു? സദൈവ സ്വമിത മദ്ര ആസീ, കേവല സത്ത് മാത്രമായിരുന്നു. നിത്കിഞ്ചന ഈശ്വർ അങ്ങനെ പറയുന്നു. അവിടെ ഒന്ന് ചലിക്കാൻ പോലും രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല, കേവലമായ സത്വം മാത്രം. ആ കേവല സത്തിൽ നിന്നാണ് സദേവ എന്ന് പറയുന്നതാണ്. അവിടെ സത്തിനോട് കൂട്ടിച്ചേർക്കാൻ അജ്ഞാനമോ മായയോ അവിദ്യയോ ഒന്നുമില്ല. എന്ന് പറഞ്ഞു സത് ഏവ പരമാർത്ഥമേവ. അവിടെ നിന്നാണ് സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഭൂതയോനി എന്ന് പറയുന്നത് ആ പരമാർത്ഥ സ്വരൂപമാണ്, വേറെ ഒന്നിനെ അവിടെ സ്വീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുന്നു ദുലോകം മൂർധവായിരിക്കുന്നതാണ്, സൂര്യനും ചന്ദ്രനും കണ്ണുകളായിരിക്കുന്നതാണ്. ഇതെങ്ങനെ യോജിക്കുമെന്നാണ്? കഥം പുനർഭൂതയോനേഹ അയം രൂപോപന്യാസ. ഈ രൂപോപന്യാസം, ഈ രൂപങ്ങളെ നിർദ്ദേശിക്കുന്നത് ഈശ്വരനെ എങ്ങനെ യോജിക്കും? കാരണം ഇത് സൃഷ്ടിക്കുന്ന മുമ്പുണ്ടായിരുന്നില്ലല്ലോ. ഒന്നിന്റെ രൂപം എന്ന് പറയണമെങ്കിൽ അത് അതിലെപ്പോഴും ഉണ്ടായിരിക്കണം. അഗ്നിയുടെ രൂപമാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ എപ്പോഴും പ്രകാശം കാണണം. ഈശ്വരന്റെ തലയാണ് ദ്വിലോകം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈശ്വരൻ അങ്ങനെ ഒരു ദ്വിലോകം കാണണം, ഒരു തല കാണണം. അതില്ലെന്നാണ് ഇവിടെ സ്പഷ്ടമായി പറയുന്നത് സത്യവ. അതാണ് ഇവിടെ ചോദ്യം വരുന്നു. കഥം പുനർഭൂതയോനെ രായ രൂപോപന്യാസ ഇതിഗമ്യത പറയുന്നു. പ്രകരണാത് പ്രകരണം കൊണ്ട്. എന്താണ് പ്രകരണാത് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വിശദീകരിക്കുന്നു. യേശ ഇതിജ പ്രകൃത അനുകർഷണ അക്ഷരാത് പരതഹ പര എന്ന് പറഞ്ഞു. അക്ഷരത്തിനും പരമായിരിക്കുന്നതാണ് പരമേശ്വരൻ. അത് കഴിഞ്ഞിട്ട് അഗ്നിർ മൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യു എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു യേശ സർവഭൂതാന്തരാത്മ. യേശ ഇവൻ സർവഭൂതാന്തരാത്മാവാണ്. അപ്പൊ യേശ എന്ന് പറയുന്ന ആരാണ്? അക്ഷരത്തിന് പരനായിരിക്കുന്ന പരമാത്മാവ് തന്നെ. അതാണ് പ്രകരണം എന്ന് പറയുന്നത്. ഇത് പരമാത്മാവിന്റെ പ്രകരണമാണെന്ന് അർത്ഥം. ഇവിടെ പരമാത്മാവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, ജീവനെ കുറിച്ചോ പ്രധാനത്തെക്കുറിച്ചോ അല്ല. ഇപ്പോൾ ദ്വിലോകം മൂർധവായിരിക്കുന്നു, ദ്വിലോകമാകുന്ന ശിരസോടുകൂടിയവൻ എന്ന് പറയുമ്പോൾ അത് പരമാത്മാവ് തന്നെയാണ്. കാരണം ഇവിടെ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിനാണ് പരതഹ പര എന്ന് പറഞ്ഞത്. പ്രകരണാത് അവനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇത് 23-ാമത്തെ സൂത്രം. ഈ അധികരണത്തിലെ അവസാനത്തെ സൂത്രം. ഇവിടെ പ്രകരണാഥ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് അപൂർവം ചില ആൾക്കാർ ഇതിനെ ഒരു സൂത്രമായി പരിഗണിച്ചിട്ടുണ്ട്. അതായത് ഇത് 24-ാമത്തെ സൂത്രമാണെന്നാണ്. രൂപവിന്യാസാച്ച എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം ഇവിടെ തീർന്നു. അടുത്ത സൂത്രമാണെന്നാണ്. ഇതിന്റെ വ്യാഖ്യാതാക്കളൊന്നും അത് പറയുന്നില്ല. ഭാഷ്യരത്നപ്പെട്ട് ോ ഭാമതിയോ ന്യായനിർണയമോ എന്നാലും ചിലരങ്ങനെ അപൂർവം ചിലതൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നു. ഈ പ്രകടനാഥ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേക സൂത്രമായിട്ടെടുത്ത് വ്യാഖ്യാനിക്കുന്നു. എന്തായാലും ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞ ഒരു പദമാണത് പ്രകടനാഥ്. അങ്ങനെ എടുത്തുകൊണ്ടാണ് ഇവിടെ മുമ്പോട്ട് വ്യാഖ്യാനം പോകുന്നത്. ഭാഷ്യകാരൻ അതിനെ പ്രത്യേകിച്ചൊരു സൂത്രമായി നിർദ്ദേശിച്ചിട്ട് വ്യാഖ്യാനിക്കുന്നില്ല. അതുകൊണ്ട് രൂപവിന്യാസാച്ച എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ വന്ന ഒരു പദം മാത്രമാണ് പ്രകടനാഥ് എന്ന് ഇവിടെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രകൃത അനുകർഷണ ഓ അക്ഷരത്തിന് പരനായിരിക്കുന്ന ആ പുരുഷനെയാണ് ഇവിടെ ഏഷ സർവഭൂതാന്തരാത്മാ എന്നുള്ളിടത്ത് ഏഷ ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടിവിടെ പരമാത്മാവിനെയാണ് നിർദ്ദേശിക്കുന്നത്, പരമാത്മരൂപത്തെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. വിശദീകരിക്കുന്നു, ഭൂതയോനിം ഹി പ്രകൃതിയായ തസ്മാത് ജായതേ പ്രാണ ഏഷ സർവഭൂതാന്തരാത്മാ ഇതി വചനം ഭൂതയോനി വിഷയമേ ഭൂതി. ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ് ജഗത് കാരണമെന്നാണ്. ഭൂതയോനി അത് ഈശ്വരനാണ്. അതിനുവേണ്ടിയിട്ട് ഭാഷ്യകാരൻ ഓരോ മന്ത്രങ്ങളും എടുത്താലും ഓരോ പദങ്ങളും എടുത്ത് ഇത് മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അല്ല, ഇത് ഇവിടെ ജഗത് കാരണമായി ഈശ്വരനെ തന്നെയാണ് നിർദ്ദേശിക്കുന്നത് എന്ന് ശ്രുതിയുടെ ആ പ്രാമാണ്യത്തെ ഉറപ്പിക്കുകയാണ്. യുക്തി കൊണ്ടല്ലോ ഇവിടെ പറയുന്നു. ശ്രുതിയെ കുറിച്ച് പൂർവാപര വിചാരം ചെയ്തിട്ട് ശ്രുതിയിലൂടെ ശ്രുതി ഇതിനെയാണ് വെളിപ്പെടുത്തുന്നത്. ശ്രുതി നിരപേക്ഷമായൊരു യുക്തിയെ ഭാഷകാരൻ സ്വീകരിക്കുന്നില്ല. യുക്തി ഉണ്ടെങ്കിൽ അത് ശ്രുതിയെ അനുസരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതിനെ സൂക്ഷ്മമായി വിചാരം ചെയ്യുന്നു. അത് മാത്രമല്ല, ഭാഷ്യകാരൻ മുമ്പ് തന്നെ ഇതിനെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ശ്രുതിയെ തന്നെ പല രീതിയിൽ പലരും വ്യാഖ്യാനിച്ചു. അതുമെല്ലാം കണക്കിലെടുത്തിക്കണം. താൻ ആദ്യമാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ശരി, ആ വ്യാഖ്യാനങ്ങളൊന്നും ഇന്ന് നമുക്ക് കിട്ടാനില്ലെങ്കിലും അങ്ങനെ ഒത്തിരി വ്യാഖ്യാനങ്ങളെ ഭാഷ്യകാരൻ കണ്ട് മനസ്സിലാക്കിയിട്ടാണിത് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ചിന്തിക്കണം ഓരോ പദത്തെയും. യതസ്മാ എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനെയാണ്, ഏഷ എന്ന് പറഞ്ഞ എന്തിനെയാണ്, ഇത്തരത്തിൽ ചിന്തിക്കണം. ഇവിടെ ഭൂതയോനി ഹി പ്രകൃതിയ ഭൂതയോനിയെ കുറിച്ച് പറഞ്ഞിട്ട് യതസ്മാ ജായതേ പ്രാണ, ആ ജഗത് കാരണത്തിൽ നിന്നാണ് ഈ പ്രാണനുണ്ടായത്. ഏഷ സർവഭൂതാന്തരാത്മാ, എന്നിട്ട് ഇവനാണ് സർവഭൂതങ്ങളുടെയും അന്തരാത്മാവ് എന്ന് പറയുമ്പോൾ ഇതി വചനം ഭൂതയോനി വിഷയമേ, ഇത് ഭൂതയോനി ജഗത് കർത്താവിനെ കുറിച്ച് പറയുകയാണ്. ഈശ്വരൻ തന്നെയാണത്. ഏതസ്മാത് ജായത്തെ, ഏതിൽ നിന്നാണോ സൃഷ്ടി സംഭവിക്കുന്നത് പരമാത്മാവ്. ഏഷ സർവഭൂതാന്തരാത്മാവ്, ഏതാണോ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്നത് പരമാത്മാവ്. ഇങ്ങനെ ഏതസ്മാത് ഏഷ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ സൃഷ്ടികർത്താവ് തന്നെയാണ് സർവപ്രാണികളുടെയും അന്തരാത്മാവ്. ഇതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അല്ല, ഉദാഹരണം പറയുന്നത് യഥാ ഉപാധ്യായം പ്രകൃത്യ ഏതസ്മാത് അധീഷ വേദ വേദാംഗ പാരക ഇതി വചനം ഉപാധ്യായ വിഷയം ഭവിത്തദ്വത്. ഉദാഹരണം പറയുന്നു ലോകി, ഉദാഹരണം ഉപാധ്യായൻ എന്ന് വെച്ചാൽ ആചാര്യൻ, അധ്യാപകൻ. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ഏതസ്മാത് അധീശ്വ, നീ ഇവനിൽ നിന്ന് അധ്യയനം ചെയ്യണം. ഉപാധ്യായനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇവനിൽ നിന്ന് നീ അധ്യയനം ചെയ്യണം. എന്നിട്ട് പറയുന്നു, ഏഷ വേദ വേദാംഗ പാരക, ഇവൻ വേദ വേദാംഗങ്ങളുടെ പാരത്തെ ഗമിച്ചവനാണ്, മറുകര കണ്ടവനാണ്, അതുകൊണ്ട് നീ ഇവനിൽ നിന്ന് അധ്യയനം ചെയ്യണം. ഇവിടെ ആദ്യം ഏതസ്മാത് എന്ന് പറഞ്ഞു, ഇവനിൽ നിന്നും അധ്യയനം ചെയ്യുക. രണ്ടാമത് ഏഷ. അപ്പോൾ ആദ്യം ഏതസ്മാത് എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് ഏഷ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് രണ്ടു ഒരാളിരുന്ന് ഇവനിൽ നിന്നും അധ്യയനം ചെയ്യണം. ഇവൻ വേദത്തിന്റെ മറുകര കണ്ടവനാണ്. ഏതസ്മാത് എന്ന് പറഞ്ഞതിന് ശേഷം ഏഷ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ രണ്ടു വന്നിരുന്നു. അതുപോലെ ഏതസ്മാത് ജായതേ പ്രാണ എന്ന് പറഞ്ഞതിന് ശേഷം ഏഷ സർവഭൂതാന്തരാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് രണ്ടു വന്നു തന്നെ. ഏതസ്മാത്, ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്, അവൻ ഏഷ സർവഭൂതാന്തരാത്മാ, സർവഭൂതങ്ങളുടെയും അന്തരാത്മാവാണ്. രണ്ടു ഒന്നാണല്ലോ എന്നാണ്. യഥോപാധ്യായം പ്രകൃതി ഏതസ്മദ്ദീഷേദവേദാംഗ പാരക ഇതി വചന ഉപാധ്യായ വിഷയം തദ്വത്. അതുപോലെ ആദ്യം ഏതസ്മദ്ജായത എന്ന് പറഞ്ഞത് സൃഷ്ടികർത്താവിനെ കുറിച്ചാണ്. അടുത്ത് അഗ്നിർമൂർധ എന്ന് പറഞ്ഞിരിക്കുന്നതും അതേ പരമാത്മാവിനെ കുറിച്ച് തന്നെയാണ്. ഇവിടെ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവെ നിർദ്ദേശിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്വൈതത്തിൽ അങ്ങനെ സ്വീകരിച്ചേ മതിയാവും. സൃഷ്ടികർത്താവായി ഒരു ഈശ്വരനെ അംഗീകരിക്കുകയും ഈശ്വരൻ സൃഷ്ടിയിൽ നിന്ന് അന്യനായിരിക്കുന്നു വേറിട്ട്, അത് ഈ സൃഷ്ടിയിലല്ല വേറിട്ടിരിക്കുന്നു എന്നും പറയുന്നത് യുക്തിയില്ല. എന്തുകൊണ്ട്? ഏതിൽ നിന്നാണോ ഈ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഈ സൃഷ്ടിയുടെയൊക്കെ പരമാർത്ഥ സ്വരൂപം എന്ന് സ്വീകരിച്ചേ മതിയോ. അതിനാണ് ഇവിടെ മൃദൃഷ്ടാന്തം, മൃണ്മയ ദൃഷ്ടാന്തം. മൃണ്മയങ്ങളായിരിക്കുന്ന ഘടശവാര ശരാവാദികളെല്ലാം മൃത്ത് തന്നെയാണ്. അതുകൊണ്ട് സുവർണമയങ്ങളായിരിക്കുന്ന ആഭരണാദികളെല്ലാം സുവർണം തന്നെയാണെന്നുള്ള യുക്തി പറയുന്നു. അല്ലാതെ സൃഷ്ടിക്ക് ശേഷം ഈശ്വരൻ വേറെ എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ പറയുന്നുണ്ടോ? ഈശ്വരൻ സൃഷ്ടിച്ചു, സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, സർവശക്തനും സർവജ്ഞനുമായിരിക്കുന്ന ഈശ്വരനാണ്. രണ്ടു മൂന്ന് സൃഷ്ടികളെ പോയി ഈശ്വരൻ തളർന്നുപോയി, ഒന്ന് വിശ്രമിച്ചു എന്നാണ്. ഇത് എന്ത് പൊട്ട കഥകളാണ് പറയുന്നത്! അതൊക്കെ വിശ്വസിക്കാൻ എത്ര ജനങ്ങളാണ്! സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ തളർന്നുപോയിരുന്നു. അപ്പൊ ആ ഈശ്വരനോട് ജീവൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? ജീവൻ തളരുമ്പോഴാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. ഈശ്വരനാണെങ്കിലോ തളർന്നിട്ട് വിശ്രമിക്കുന്നു. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ദൈവത്തിന്റെ പേര് പറയുന്നു. എന്തു പറഞ്ഞാലും ആളെ കിട്ടും. പിന്നെ സർവജ്ഞൻ സർവശക്തൻ എന്നെല്ലാം പറയുന്നതിന് എന്താ അർത്ഥം? ശബ്ദങ്ങൾക്കെല്ലാം എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെയല്ല, സർവഭൂത അന്തരാത്മാ, ഈശ്വരൻ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവാണ്. അങ്ങനെ ഈശ്വരന്റെ അന്തരാത്മാവായിട്ട് സ്വരൂപത്തെ നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഈശ്വരൻ യതസ്മാത് ജായതേ, സൃഷ്ടികർത്താവായ ഈശ്വരൻ തന്നെയാണ്. ചോദിക്കുന്നു, കഥം പുനരാദർശ്യത്വാദി ഗുണകസ്യ ഭൂതയോനി ഹേ വിഗ്രഹവത് രൂപ സംഭവതി. പക്ഷെ ഈശ്വരനെ കുറിച്ച് പറയുന്ന എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, അദ്രേശ്യം അഗ്രാഹ്യം അധിഷ്ഠം, കാണാൻ വയ്യ, കേൾക്കാൻ വയ്യ, മണക്കാൻ വയ്യ, രുചിക്കാൻ വയ്യ, അങ്ങനെ കാണുകയും കേൾക്കുകയും മണക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈശ്വര സൃഷ്ടിയാണ്, കാര്യങ്ങളാണ്. അതിനും കാരണനായിരിക്കുന്ന ഈശ്വരൻ അദൃശ്യത്വാദി ഗുണത്തോടുകൂടിയവനാണ്. ആ ഈശ്വരനൊരു രൂപത്തെ പറയുക, ശരീരത്തെ പറയുക, വിഗ്രഹവത്വം, വിഗ്രഹവത് രൂപം, ശരീരമുള്ള ഒരു രൂപത്തെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ദ്വിലോകമാണ് ഈശ്വരന്റെ. മൂർധാവ് അഗ്നിർ മൂർധ്വ മൂർധ ചക്ഷുഷി ചന്ദ്ര സൂര്യു, സൂര്യ ചന്ദ്രന്മാരെല്ലാം കണ്ണുകളാണ്. അപ്പൊ ഈശ്വരൻ അങ്ങനെ ഒരു രൂപത്തെ, ശരീരത്തെ പറയുക. ശരീര അവയങ്ങളെ പറയുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ശരീരത്തെ പറയുകയാണ്. ഇതെങ്ങനെ പറയും? ഈശ്വരൻ അദൃശ്യൻ എന്ന് പറയുകയും ചെയ്യുക, എന്നാൽ ഈശ്വരന് വിഗ്രഹത്തെ പറയുക. ഇതാണല്ലോ ചിലർ പറയുന്നു, ഈശ്വരൻ അരൂപിയാണ്, അതുകൊണ്ട് ഈശ്വരന് വിഗ്രഹങ്ങളില്ല എന്ന് പറയുന്നു. അത് ശരിയാണ്. അദൃശ്യത്വാദി ഗുണങ്ങളോടുകൂടിയ ഈശ്വരൻ എങ്ങനെ വിഗ്രഹം വരും? വിഗ്രഹം വരുമെങ്കിൽ ഈശ്വരനെ കാണാമല്ലോ എന്ന് പറയുന്ന എന്താണ്? ജീവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ജീവന് ശരീരമുണ്ട്, അതുകൊണ്ട് എല്ലാവരും പരസ്പരം ജീവന്മാർ കാണുന്നു. ഇത് രാമനാണ് കൃഷ്ണനാണെന്നറിയും. എന്തുകൊണ്ട് ശരീരമുള്ളത് കൊണ്ട്? വിഗ്രഹവത്വം എന്ന് വെച്ചാൽ ശരീരം. ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശരീരമില്ല, കാരണം അതില്ല എന്ന് ഇവിടെ പറഞ്ഞു. ശ്രുതി എന്ന് പറഞ്ഞു അദ്രേശ്യം, അദൃശ്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു ഈശ്വരന്റെ തലയാണ് ഇത് ലോകം. ഇതെല്ലാം കൂടെ എങ്ങനെ യോജിക്കും? അദൃശ്യത്വാദി ഗുണകസ്യ ഭൂതയോനി ഹേ വിഗ്രഹ രൂപം സംഭവതി എന്ന സംഭവതി. പിന്നെന്താണ് ഈ വിഗ്രഹത്തെ പറഞ്ഞിരിക്കുന്നത്? ഇതിലേതാ ശരി? ആദ്യം പറഞ്ഞ ഈശ്വരൻ അദൃശ്യനാണെന്നുള്ളതാണ്, അദൃശ്യനും അരൂപനുമാണെന്ന് പറഞ്ഞാണോ? അതോ ഈശ്വരൻ തലയും കൈയും കാലും പ്രാണനും ഇന്ദ്രിയങ്ങളും ഒക്കെ ഉള്ളവനാണെന്ന് പറഞ്ഞത്? ഏതാ ശരി? പറഞ്ഞത് രണ്ട് ശരിയാണ്. ഈശ്വരൻ അദൃശ്യനാണ്, ഈശ്വരന് തലയും കാലും എല്ലാം ഉണ്ട്. എങ്ങനെ? സർവാത്മത്വ വിവക്ഷയായി നമിച്ചതേ. എന്നുവെച്ചാൽ ഈ കൈയും കാലും തലയും ഒക്കെ ഇതിന് പരമാർത്ഥത്തിലുണ്ടെന്നല്ല, ഈശ്വരന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ നിന്നുണ്ടെന്നല്ല. എന്തുകൊണ്ടില്ല? കാരണം സദൈവ സ്വമീതം അഗ്ര ആസി, സൃഷ്ടിക്കുന്നു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കേവലം സന്മാത്രനായിരുന്നു ഈശ്വരൻ. സൃഷ്ടിക്ക് ശേഷമാണ് ഇതെല്ലാം ഇങ്ങനെ പ്രകടമാകും. അതുകൊണ്ട് വാസ്തവത്തിൽ ശരീരമുണ്ടെന്ന് പറയുന്നില്ല. പിന്നെ ഉണ്ടെന്ന് പറയുന്നു സർവാത്മത്വ വിഷയ. സർവാത്മത്വത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഇവിടെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? ജീവനും ശബ്ദസ്പർശ രൂപ സുഗന്ധം രൂപത്തിൽ നാമരൂപാത്മകമായി ഇവിടെ എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ? ഇതെല്ലാം എന്താണ്? ഇതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്ന ഈശ്വരനാണ്. ഈശ്വരൻ സർവസ്വരൂപനാണ്, സർവസ്വരൂപ വീക്ഷയിലാണിത് പറഞ്ഞത്. ഇതിന്റെ എല്ലാം സ്വരൂപമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. അല്ലേ, അവിടെ പറഞ്ഞു സർവഭൂത അന്തരാത്മാ, ഇവിടെ എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ട്? അതിന്റെ എല്ലാം അന്തരാത്മാവായിരിക്കുന്നത് പരമാത്മാവാണ്. ഇവിടുത്തെ വിവക്ഷ സർവാത്മത്വത്തെ കുറിച്ച് പറയാം. അതായത് സൃഷ്ടി എന്ന് പറയുന്ന ഒന്ന് സംഭവിച്ചു ഈശ്വരൻ, സംഭവിച്ചിട്ട് ഈശ്വരന് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? തദൈവ അനുപ്രാവശ്യത്. സൃഷ്ടിയിൽ അത് സംഭവിച്ചു. ഞാൻ ഉദാഹരണം പറയും ഭാഷകാരൻ. എന്താണ്? കുലാലിന് വളരെ കഷ്ടപ്പെട്ടു കുടം ഉണ്ടാക്കി. കുലാലിനെ സംബന്ധിച്ചിടത്തോളം പാത്രം ഉണ്ടാക്കുക എന്നുള്ള ഒരു താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാത്രം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുലാലൻ ആഗ്രഹിക്കാതെ തന്നെ പാത്രത്തിൻ്റെ ഉള്ളിൽ ആകാശം പെട്ടുപോയി. ആകാശം പാത്രത്തിനുള്ളിലായിപ്പോയി. എവിടെയാണോ ഈ സൃഷ്ടി നടന്നത് ആകാശത്തിൽ, ആ ആകാശം പാത്രത്തിന്റെ ഉള്ളിലായി. അതെങ്ങനെ സംഭവിച്ചു? അതിന്റെ സ്വഭാവമാണ്. അവിടെ ആര് വിചാരിച്ചാലും, എത്ര കുലാലന്മാർ വിചാരിച്ചാലും ശരി, ആ പാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ആകാശത്തെ പുറത്തെടുക്കാവൂല. എന്തുകൊണ്ട്? സർവം വ്യാപകമായിരിക്കുന്ന ആ അപരിച്ഛിന്നമായിരിക്കുന്ന ആ ആകാശത്തിലാണ് ആ സൃഷ്ടി സംഭവിച്ചത്. അതുപോലെ ഈശ്വരനിലാണ് സൃഷ്ടി സംഭവിക്കുന്നതെങ്കിൽ ഈശ്വരൻ അവിടെ കാണും. എവിടെ? ആ സൃഷ്ടിയിൽ തന്നെ കാണും, കണ്ടേ പറ്റും. ഈശ്വരനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈശ്വരനെ കാണാൻ വേണ്ടി രണ്ട് കൈയും ഉയർത്തി മനത്തോട്ട് നോക്കി കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ കർത്താവേ വിളിക്കുന്നു. എന്തുകൊണ്ട്? ഈശ്വരൻ ഇവിടെ ഇല്ല എന്നുള്ള സങ്കല്പത്തിലാണ്. ഈശ്വരൻ അങ്ങ് ദൂരെ എവിടെയാണ് പറയുന്നു ഈശ്വരൻ. എന്നിട്ട് ഈശ്വരനെ സൃഷ്ടി കർത്താവെന്നും പറയുന്നു. പറയുന്നു ഈശ്വരൻ സൃഷ്ടി കർത്താവാണെങ്കിൽ ഈശ്വരൻ ഇവിടെ തന്നെയുണ്ട്. പാത്രത്തിൽ എങ്ങനെയാണ് ആകാശം പെട്ടിരിക്കുന്നത്, അതുപോലെ ഈ സർവഭൂതങ്ങളുടെയും മന്ദരാത്മാവായി തന്നെ ഈശ്വരനുണ്ട്. അല്ല, ഈശ്വരന് പ്രത്യേകിച്ചൊരു സ്ഥാനം ഈ ഭൂലോകം വിട്ടിട്ട് ഇവിടുത്തെ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത വേർലോകം, സ്വർഗലോകം, അവിടെ ഒരു വലിയ സിംഹാസനം, അവിടെ ഈശ്വരൻ, വെറും പൊട്ടക്കഥകൾ. എന്നാലും ഇതിനൊക്കെ വലിയ പ്രചാരം കിട്ടിയിട്ടുണ്ടല്ലോ, പൊട്ടന്മാരുടെ ഇടയിൽ പ്രചാരം കിട്ടിയിട്ടുണ്ട്. അതെന്താ അതിശയം? ഇവിടെ അങ്ങനെയല്ല ഈശ്വരനെ കുറിച്ച് പറയുന്നു. ഈശ്വരൻ സർവാത്മാവാണ്, സർവസ്വരൂപമാണ്, സൃഷ്ടിയിൽ സർവത്ര അനുസ്യൂതമായിരിക്കുന്നു. സൂത്രയും മണികണായവ എന്നെല്ലാം പറഞ്ഞില്ലേ, അതാണ് ഈശ്വരൻ. ആ സർവാത്മത്വത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ പരമാർത്ഥത്തിൽ നടത്തു വിഗ്രഹവത്ത് ഉപേക്ഷയ, ഈശ്വരന് പരമാർത്ഥത്തിൽ ഒരു ശരീരമുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുകയല്ല. വിഗ്രഹം ശരീരം പരമാർത്ഥമല്ല. പക്ഷെ പറയാം, പരമാർത്ഥമല്ലെങ്കിലും ഈശ്വരന് ശരീരമുണ്ട്, ഈ പ്രപഞ്ചം തന്നെ ശരീരം എന്ന് പറയാം. ഈശ്വരന്റെ പരമാർത്ഥ സ്വരൂപത്തെ ഗ്രഹിക്കുക, അതിനുവേണ്ടിയിട്ട് സർവഭൂതാന്തരാത്മാവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ഈശ്വരന് പരമാർത്ഥമായി ശരീരമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ പരമാർത്ഥത്തിലാണ് ഈ ജഗത്ത് പ്രകടമായിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ജഗത്തിനെ തന്നെ ഈശ്വര ശരീരമായി പറഞ്ഞിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് അദ്വൈതത്തെ കുറിച്ച് പറയുന്നത്. അത് വെറും ചിന്തയല്ല, അത് പരമാർത്ഥ ചിന്തയാണ്. ചോദിക്കരുത് ചിന്തിച്ചിട്ട് എന്താ കാര്യം, വിചാരം ചെയ്തിട്ട് എന്താ കാര്യം, എന്താ ദോഷം വിചാരം ചെയ്താൽ? വിചാരം ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് വിക്ഷിപ്തമാകും, അതെല്ലാം ഒന്നും സംഭവിക്കുന്നില്ല. ശരിയാണ്, ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സ് വിക്ഷിപ്തമാകും. ചിന്ത എന്ന് പറയുന്നത് മനസ്സിന്റെ വിക്ഷേപമാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇതിന് വെറും ചിന്ത എന്നല്ല പറയുന്നത്. എന്താണ്? പരമാർത്ഥ ചിന്തയാണ്. പരമാർത്ഥ ചിന്ത എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വിക്ഷേപത്തിന് അവകാശമില്ല. പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അത് സർവവിക്ഷേപശൂന്യമാണ്, സർവവികാര ശൂന്യമാണ്, അത് സർവസ്വരൂപമാണ്. അപ്പൊ സർവസ്വരൂപമായിരിക്കുന്ന ഈശ്വരന് പരമാർത്ഥ വിഗ്രഹമുണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാറിന് പറയുന്നുണ്ടോ വിഗ്രഹാരാധകർ എന്ന് പറയും, വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണെന്ന്. അതെ, ഈ പരമാർത്ഥത്തെ അറിയാതെ വിഗ്രഹത്തെ ആരാധിക്കുകയാണെങ്കിൽ വിഗ്രഹാരാധകർ തന്നെയാണ്. പരമാർത്ഥത്തെ അറിഞ്ഞിട്ടാണെങ്കിലോ ആണെങ്കിൽ എന്തായാലും വിഗ്രഹത്തെ അംഗീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്നത് ഈ വിഗ്രഹത്തെയാണ്. ശബ്ദസ്പർശ രൂപ രസഗന്ധ മായി ഗ്രഹിക്കുന്നതിനുള്ള വിഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ ആശാരി പണിഞ്ഞു വച്ചിരിക്കുന്ന വിഗ്രഹമല്ല. ശബ്ദസ്പർശ രൂപ രസഗന്ധ രൂപത്തിൽ ഇവിടെ ഗ്രഹിക്കുന്ന വിഗ്രഹം, ആ വിഗ്രഹത്തോടു കൂടിയവനാണ് സർവ അന്തരാത്മാവായിരിക്കുന്ന ഈശ്വരൻ. ആ വിഗ്രഹം പരമാർത്ഥമല്ലെങ്കിലും ഈശ്വരൻ വിഗ്രഹവാനാണ്. അപ്പൊ ഈ ബോധത്തോടുകൂടി വേണം വിഗ്രഹത്തെ കാണാൻ, ഈശ്വര തത്വത്തെ ഗ്രഹിക്കാൻ എന്ന് പറയുന്നു. അല്ലാതെ മറിച്ച് എന്താണ്, വിഗ്രഹം തന്നെയാണ് പരമാത്മാവെന്ന് ഗ്രഹിച്ചുള്ളത്. കൈയും കാലും മൂക്കും മനുഷ്യന്റെ സദൃശമായ കൈയും കാലും കണ്ണും മൂക്കും എല്ലാം വരച്ചു വച്ചിട്ട്, ഈ വരച്ചു വച്ചിരിക്കുന്ന ഈ വിഗ്രഹം, ഈ രൂപമാണ്, ഈ ശരീരമാണ് ഈശ്വരൻ, ഇത് മാത്രമാണെന്ന് ധരിച്ചുള്ളത്. പിന്നെ ഈശ്വരന് ഇതെല്ലാം ഉണ്ട് എന്ന് ധരിക്കുന്നതിന് ദോഷമില്ല. അതിന് വ്യക്തമൊക്കെ വന്നുകൂടി പറയുന്നു, അഹം അന്നഹ അഹം അന്നാദഹ ഇത്യാദിപത് തൈത്തിരിയത്. അവിടെ തന്റെ സർവാത്മഭാവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, സർവവിഗ്രഹങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നത് താൻ തന്നെ എന്നുള്ള പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ പറഞ്ഞു, അഹം അന്നഹ ഞാൻ അന്നമാണ്. പിന്നീട് പറഞ്ഞു, അഹം അന്നാദഹ ഞാൻ അന്നത്തെ ഭക്ഷിക്കുന്നവനാണ്. അപ്പൊ ഈ സർവാത്മഭാവം എന്ന് പറയുമ്പോൾ ഇവിടെ തെറ്റിപ്പോകരുത്. സർവാത്മഭാവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വിഗ്രഹം എന്നല്ല അർത്ഥം. ഞാൻ അന്നമാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന അന്നമാണെന്നല്ല എൻ്റെ അർത്ഥം. വാച്യാർത്ഥം അത് തന്നെ, ഞാൻ അന്നമാണ്, ഞാൻ കഴിക്കുന്ന അന്നമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് ആ കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. നീ അന്നമാണോ അതോ നീ കഴിക്കുന്ന മറ്റെന്തെങ്കിലുമാണോ അതോ കുടിക്കുന്ന വെള്ളമാണോ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല അവിടെ പറഞ്ഞത്. ഇവിടെ എന്തെല്ലാം അന്നസ്വരൂപമായിട്ടുണ്ടോ, പൃഥ്വിയെ തന്നെ അന്നമെന്ന് പറയും, പഞ്ചഭൂതങ്ങളെ അന്നമെന്ന് പറയും, ഇനി നമ്മൾ ഭക്ഷിക്കുന്ന അന്നത്തെ അന്നമെന്ന് പറയും, ഈ വിരാട് ഇതിനെ അന്നമെന്ന് പറയും. അവിടെ പറയുന്നു അഹം അന്നഹ എന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്ന അന്നം ഞാനെന്നല്ല. എന്തുകൊണ്ട് ഈ കഴിക്കുന്ന അന്നം ഞാനായിക്കൂട? കാരണം ഞാൻ കഴിക്കുന്ന അന്നമല്ല, ഞാൻ ഭോക്താവാണ്, എനിക്കറിയാം ഞാൻ കഴിക്കുന്നവനാണ്. ഭോക്താവായ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്ന അന്നമായി തീരുന്നത്? അപ്പൊ ഞാൻ അന്നമാണെന്ന് പറഞ്ഞാൽ എന്താ അവന്റെ താല്പര്യം? എനിക്കൊരിക്കലും അന്നമാകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഞാൻ അന്നത്തെ അധികുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ഇനി അന്നാദനെന്ന് പറഞ്ഞാലോ അതും പൂർണ്ണമായി ശരിയല്ല. ഞാൻ ഭോക്താവുമല്ല. എന്തുകൊണ്ട്? എന്നിൽ കർത്തൃത്വ ഭോക്തൃത്വ അധികളെല്ലാം ആരോപിതമാണ്. അപ്പൊ ഞാൻ അന്നുമല്ല അന്നാദനുമല്ല, എന്നാലും പറയുന്നു ഞാൻ അന്നനാണ് അന്നാദനാണെന്ന് പറഞ്ഞാൽ എന്തായാലും സ്വരൂപം ഇവിടെ അന്നത്തിന്റെ സ്വരൂപമായിരിക്കുന്നതും വികാരം എന്നുള്ള നിലയ്ക്ക് അന്നാദന്റെ സ്വരൂപമായിരിക്കുന്നതും സർവാത്മാവായ ഈശ്വരനാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നാരാണോ ബോധിക്കുന്നോ അവൻ സ്വയം സർവാത്മകനായിരിക്കുന്നു. അവന് അറിയാം എന്താണ് താൻ ഭക്ഷിക്കുന്ന ഈ അന്നത്തിൻ്റെയും. ഇതൊരു ഉപലക്ഷണമായിട്ട് എടുക്കുന്ന അന്നം എന്ന് പറഞ്ഞ പോലെ ഏതും താൻ കാണുന്ന രൂപമോ അല്ലെങ്കിൽ കേൾക്കുന്ന ശബ്ദമോ മണക്കുന്ന ഗന്ധമോ രുചിക്കുന്ന രുചി എന്തായാലും ശരി താൻ സർവത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നു. താൻ അതൊന്നുമല്ല. എന്തുകൊണ്ട്? അത് പരമാർത്ഥമല്ല. അതിലെല്ലാം എന്താണ് പരമാർത്ഥമായ ഒന്നുണ്ട്, അതാണ് താൻ. അങ്ങനെ എന്തുകൊണ്ട് ഇതാണ് താൻ സ്വീകരിച്ചുകൂടെ അന്നമാണെന്ന്? അങ്ങനെയല്ല. അപ്പൊ ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും എന്താണ് ആ സർവാത്മഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറിച്ച് വാച്യാർത്ഥത്തിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണെന്നുള്ള അർത്ഥത്തിൽ അല്ല. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് സർവാത്മാവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പരിച്ഛിന്നങ്ങളായ ഓരോ വസ്തുവുമാണ് താൻ എന്ന് ധരിച്ചു. അത് താൻ അങ്ങനെ ധരിച്ചിരിക്കുന്നു എന്ന് സ്വയം ഭ്രമിച്ചിട്ട് മറ്റുള്ളവരെ അത് ബോധിപ്പിക്കാനും ശ്രമിക്കും. അവിടെ പറയുന്നത് ആ തത്വത്തെ ഗ്രഹിക്കുക, തത്വമല്ലാത്തതിനെ ഗ്രഹിക്കാതിരിക്കുക. തത്വ ജിജ്ഞാസയോടുകൂടിയാണ് ഒരുവൻ ഇതിനെയൊക്കെ സമീപിക്കുന്നതെങ്കിൽ തത്വത്തെ ഗ്രഹിക്കുക. അപ്പൊ അന്നം അന്നാദൻ എന്ന് പറയുമ്പോൾ അവിടെ അന്നത്തെയോ അന്നാദനെയോ അല്ല ഗ്രഹിക്കേണ്ടത്, മറിച്ച് എന്താണ്, അവിടെ സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന തത്വത്തെയാണ് ഗ്രഹിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ കുഴപ്പം വരും. ഒരാൾക്ക് പറയാം എന്താണ്, ഞാൻ തന്നെയാണ് നീ ആയിരിക്കുന്നത് എന്ന് പറയും. അന്നം വരെ പോണ്ട, നീ ആയിരിക്കുന്നു ഞാൻ തന്നെയാണ്, പുരുഷനായിരിക്കുന്നു ഞാൻ തന്നെയാണ്, ശ്രുതിയായിരിക്കുന്നു ഞാൻ തന്നെയാണ്, വൃദ്ധനായതും ഞാൻ തന്നെയാണ്, ശ്രുതി പറയുമല്ലോ അവസാനം പടിയും എടുത്തുകൊണ്ട് നടക്കുന്നു ഞാൻ തന്നെയാണ്, എല്ലാം ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. പക്ഷെ അവിടെ ആ ബ്രഹ്മം എന്നുള്ള തത്വത്തെ വിട്ടിട്ട് പരിച്ഛിന്നമായ രൂപത്തെയാണ് പറയുന്നതെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ഒരിക്കലും യോജിക്കത്തില്ല. എനിക്കൊരിക്കലും നീയാകാൻ കഴിയത്തില്ല, നിനക്കൊരിക്കലും ഞാനാകാനും കഴിയത്തില്ല. ഞാൻ എൻ്റെ കർമ്മത്തിൻ്റെ ഭോക്താവാണ്, നീ നിന്റെ കർമ്മത്തിൻ്റെ ഭോക്താവാണ്, ഇതെങ്ങനെ ഒന്നാകും? പക്ഷെ എന്നെ രണ്ടിനെ ഒന്നിപ്പിക്കുന്ന ഒന്നുണ്ട്, അതിനാണ് സർവഭൂതാന്തരാത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ അന്നവും അന്നാദനെന്നും മറ്റും പറയുന്നില്ല, വാച്യാർത്ഥത്തെ എടുത്തിട്ട് ചിലത് പറയും. ഞാൻ സ്വയം അന്നമാണ്, അതുകൊണ്ട് എനിക്ക് അന്നം കഴിക്കേണ്ട ആവശ്യമില്ല. ചിലത് പറയും ദൈവം അന്നത്തിനോടങ്ങ് താതാമ്യം പ്രാപിച്ചു, സ്വയം അന്നമായി മാറി, അതുകൊണ്ടായ അന്നത്തിന്റെ ആവശ്യമില്ല എന്ന് പറയും. അന്ന് തത്വചിന്തയല്ല, യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അതെല്ലാം ഏതെങ്കിലും സിദ്ധിവിശേഷങ്ങളെ വിശദീകരിക്കാൻ പറയാമായിരിക്കും. എന്താണ്, ഒരാൾക്ക് വിശപ്പില്ല, ദാഹമില്ല, ഭക്ഷണം വേണ്ട, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അയാൾ എന്തോ പ്രത്യേക തരത്തിലുള്ള ഒരു ഉപാസന ചെയ്ത് അയാൾക്ക് സിദ്ധിവിശേഷം ഉണ്ടായതുകൊണ്ട് അയാൾ വിശപ്പ് ഉണ്ടാകുമെന്ന് പറയുന്നില്ല. ഇന്ന് തത്വജ്ഞാനത്തിന്റെ അടയാളങ്ങളല്ല, ഒരിക്കലും അങ്ങനെ ധരിച്ചു കളയരുത്. അവിടെ അന്നവും അന്നാദനവും എന്ന് പറയുന്നത് തത്വത്തെയാണ് പറയുന്നത്, അല്ലാതെ നമ്മൾ കഴിക്കുന്ന അന്നത്തെയോ തന്റെ ഭോക്തൃഭാവത്തെയോ ഒന്നും അല്ല അവിടെ നിർദ്ദേശിക്കുന്നു. അവിടെ നിർദ്ദേശിക്കുന്ന ആ സർവാത്മഭാവത്തെയാണ്. അതെല്ലാം ഭൗതികമായ ലൗകികമായ യാതൊരു അംശവും അവിടെ ഇല്ല, പരമാത്മഭാവത്തെ പറഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ട് സ്ഥലത്തും പലപ്പോഴും ആൾക്കാർ ഭ്രാന്തി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. വിഗ്രഹവത്വം എന്ന് പറയുമ്പോൾ ശരീരവത്വം എന്ന് പറയുന്നത് ആ ശരീരത്തെക്കുറിച്ച് പറയുന്നത് സർവാത്മഭാവത്തിൽ, പിന്നെ വിഷയങ്ങളെ സംബന്ധിച്ച് പറയുന്നു. അത് രണ്ടിനാണ് രണ്ട് ഉദാഹരണം പറഞ്ഞു. ഇത് വിഷയങ്ങളാണ് അന്നവും മറ്റും. അത് താനാണെന്ന് പറയുമ്പോൾ ഒരാൾ ആ വിഷയത്തോട് നാമരൂപാത്മകമായ വിഷയത്തോട് താതാത്മ്യപ്പെട്ടിട്ട് പറയുന്നതല്ല, മറിച്ച് എന്താണ്, സർവസ്വരൂപമായിരിക്കുന്ന ആ തത്വത്തോട് താതാത്മ്യപ്പെട്ടിട്ട് പറയുന്നതാണ് എന്ന് മനസ്സിലാകും. എന്റെ പാശ്ചാത്യത്തെ എടുത്തിട്ട് പറയും ഞാൻ അന്നമാണ്, പിന്നെ അതുകൊണ്ട് എനിക്ക് അന്നം ഭക്ഷിക്കേണ്ട ആവശ്യമില്ല, അബദ്ധങ്ങളാണ് എന്ന് പറഞ്ഞാൽ വേറെ രീതി പറഞ്ഞാൽ വിഗ്രഹത്വം, ഈശ്വരന് വിഗ്രഹം ഉണ്ടെന്ന് പറയാം, ദോഷമൊന്നുമില്ല. ഞാൻ സർവാത്മാവെന്ന് പറയാം, ദോഷമൊന്നുമില്ല, ഞാൻ സർവസ്വരൂപമാണ്. ഒരാൾക്ക് പെട്ടെന്നൊരു ബോധവതം ഉണ്ടാകുകയാണ് ഞാൻ സർവസ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ അന്നവും ഞാനാണ്, പിന്നെ ഞാനിങ്ങനെ അന്നത്തെ ഭക്ഷിക്കും, ഇത്തരം വിഭ്രാന്തികളൊന്നും ഉണ്ടാകത്തില്ല. ചെറുപോർ എനിക്കൊന്നും ഭക്ഷിക്കാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല, മണക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ സർവാത്മാവാണ്, ഞാൻ സർവസ്വരൂപനാണ്, പിന്നെ ഞാനെങ്ങനെ ഇതിനെയൊക്കെ അനുഭവിക്കും? അതൊക്കെ അബദ്ധം. അങ്ങനെയൊന്നുമില്ല. ഇത് കേവലം എന്താണ്? താത്വികമായ ഒരു ജ്ഞാനം മാത്രം. അത് ഒരു ബുദ്ധികാര്യമല്ലാണ് അല്ലാന്നാര് പറഞ്ഞു. പക്ഷെ ആ ബുദ്ധികാര്യം എന്ത് ചെയ്യുന്നു? സർവകാരണത്തെയും കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ബുദ്ധിയാകുന്ന കാര്യം തന്നെ. പക്ഷെ അത് സ്വയം ജ്ഞാനസ്വരൂപമായതുകൊണ്ട് സർവകാരണത്തെ അത് വെളിപ്പെടുത്തുന്നു. അതാണ് ഇവിടെയും വെളിപ്പെടുത്തിയിരിക്കുന്നത്, സർവാന്തരാത്മാവാണ്. അതുകൊണ്ടിവിടെ അഗ്നിർ മൂർധ്വ ചക്ഷുഷി ചന്ദ്രസൂര്യു എന്നെല്ലാം രൂപത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട്, ഇത് പരമേശ്വരന്റെ രൂപമായതുകൊണ്ട് സൃഷ്ടികർത്താവ് ഭൂതയോനി പരമേശ്വരനാണ് എന്ന് സൂത്രത്തെ വ്യാഖ്യാനിച്ചു. ഇനി ഇതേ സൂത്രത്തെ ഇതേ അർത്ഥം കിട്ടത്തക്ക രീതിയിൽ മറ്റു തരത്തിലും വ്യാഖ്യാനിക്കാം. അർത്ഥവ്യത്യാസമൊന്നുമില്ല. ഭൂതയോനി ഈശ്വരൻ ഒന്ന് തന്നെ ഇവിടെ പറയുന്നു. പക്ഷേ അന്യ പുനർ മന്യന്റെ മറ്റു ചിലർ ഇങ്ങനെ കരുതുന്നു എന്ന് പറഞ്ഞാൽ ഇന്നെന്താ മനസ്സിലാക്കാവുന്നുള്ളത്? ഇതിനെല്ലാം ഭാഷകാരന് മുമ്പും പലരും വ്യാഖ്യാനിച്ചു, ഒരാളല്ല, പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഈ അഭിപ്രായങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഭാഷകാരൻ ഒരഭിപ്രായം പറയുന്നത്. അപ്പൊ അങ്ങനെ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം തിരസ്കരിച്ചിട്ടല്ല, അതിൽ കൊള്ളാവുന്ന അഭിപ്രായങ്ങളെ എടുത്തു കാണിക്കും. അതാണ് അന്യ പുനർ മന്യന്തേ. ഇങ്ങനെ കരുതുന്നു എന്നുവെച്ചാൽ ഈ ഭാഗത്തെ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഭൂതയോനി അത് പരമാത്മാവാണ്, അതിന് മറ്റു തരത്തിൽ മനസ്സിലാക്കുന്നു. അന്യ പുനർമന്യന്തേ എന്ന് പറയുന്ന ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. ഇതുവരെ പറഞ്ഞെല്ലാം വൃത്തികാരം അതൊന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു കാര്യമായി എടുക്കണമെന്നുള്ള കാരണം ഇതെല്ലാം സിദ്ധാന്തം തന്നെ. ഒരു തരത്തിൽ ഒരു രീതി പറയുന്നു, മറ്റൊരു തരത്തിൽ വേറെ രീതി പറയുന്നു എന്നേ ഉള്ളൂ. ഇനി മറ്റു ചിലർ ഇത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? വ്യാഖ്യാനിക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസമില്ല. എന്താണ്? ഭൂതയോനി പരമാത്മാവാണെന്നുള്ള കാര്യത്തിൽ വ്യത്യാസമില്ല. ഈ അധികരണത്തിന്റെ സിദ്ധാന്തത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവരുടെ വ്യാഖ്യാനത്തിൽ വ്യത്യാസമുണ്ട്. അവരെന്താ പറയുന്നത്? നായം ഭൂതയോനേഹേ രൂപോപന്യാസ അഗ്നിർ മൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യ എന്ന് പറയുന്നത് സർവാത്മാവ് ഭൂതയോനിയായിരിക്കുന്ന സർവാത്മാവിന്റെ രൂപത്തെ പറയുന്നതല്ല എന്ന് ചൊല്ലി പറയുന്നു. നേരത്തെ പറഞ്ഞു അതാണ് അഗ്നിർ മൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യ എന്ന് പറയുന്നത് പരമാത്മാവിന്റെ രൂപമാണ്, ശരീരമാണെന്ന് പറഞ്ഞു. ഇവിടെ പോയൊന്നും അല്ല. നായം ഭൂതയോനേഹേ രൂപോപന്യാസ ഇത് ഭൂതയോനിയായിരിക്കുന്ന പരമാത്മാവിന്റെ സ്വരൂപത്തെ പറയുന്നതല്ല. ഏത്? ആ മന്ത്രം അഗ്നിർ മൂർധ എന്ന് പറയുന്നു. പിന്നെയോ എന്തുകൊണ്ടതല്ല പറയുന്നു? യദസ്മാ ജായതേ പ്രാണോ മനസ്സർവേന്ദ്രിയാണി ച ഖം വായു ജ്യോതിരാവഹ പൃഥ്വി വിശ്വസ്യ ധാരണി. ഇവിടെ അഗ്നിർ മൂർധ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈശ്വരന്റെ രൂപത്തെ നിർദ്ദേശിക്കുകയല്ല. എന്തുകൊണ്ട്? ജായമാനത്വേന ഉപന്യാസാത്. ഇവിടെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്, സൃഷ്ടികർത്താവിനെ കുറിച്ചല്ല എന്നർത്ഥം. സൃഷ്ടിയെക്കുറിച്ച് എങ്ങനെ പറയുന്നു? ജായമാനം സൃഷ്ടിക്കപ്പെടുന്നത് അതിനെ കുറിച്ചാണ് പറയുന്നത്, സൃഷ്ടികർത്താവിനെ കുറിച്ചല്ല. നമ്മളോട് ഒരാൾ പറയുന്നു, നമ്മളതിനെ കേൾക്കുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. അത് നമ്മളൊന്നിനെ കേൾക്കുകയും പറയുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നു നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് പറ്റും, നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചേ പറ്റൂ. ഇവിടെ പറയുന്നത് നിന്റെ ഈ ബുദ്ധിയിൽ നിന്നെ ഗ്രഹിച്ചാൽ പോരാ, നിന്റെ ബുദ്ധി കുറച്ചുകൂടി വലുതാകും. എന്നിട്ട് ആ ബുദ്ധി ഗ്രഹിക്കണം എന്നടുത്ത് പറയുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി നിനക്ക് മനസ്സിലാക്കി തരാം എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂതയോനിയായിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? ഏതസ്മാ ജായതേ പ്രാണവും മനസ് സർവേന്ദ്രിയാണ്. ഇവിടെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്, കാരണത്തെക്കുറിച്ചല്ല, കാര്യത്തെക്കുറിച്ചാണ്. ഈശ്വരനെ കുറിച്ചല്ല, ഈശ്വര കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതസ്മാത്, ഈശ്വരൻ നിന്ന് ജായതേ ഉണ്ടാകുന്നു പ്രാണവും മനസ്സ്, പ്രാണൻ മനസ്സ് സർവേന്ദ്രിയങ്ങൾ, ഖം ആകാശം, വായു, ജ്യോതിഹി അഗ്നി, ജലം എല്ലാം സൃഷ്ടിയാണ്. പൃഥ്വി വിശ്വസ്യ ധാരണി, ഇവിടെയുള്ള സർവത്തിനെയും നിലനിർത്തുന്ന ഈ പൃഥ്വി, ഇതെല്ലാം സൃഷ്ടിയാണ്. സൃഷ്ടികർത്താവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇത് ഹി പൂർവത്ര പ്രാണാദി പൃഥ്വിയന്തം തത്വജാതം ജായമാനത്തിന് നിരക്ഷത്. അതുകൊണ്ട് അഗ്നിർമൂർധ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ തൊട്ട് മുമ്പിൽ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ? പൂർവോത്ര പൂർവമന്ത്രത്തിൽ പ്രാണാദി പൃഥ്വിയന്തം, പ്രാണാദി പൃഥ്വി വരെയുള്ള തത്വജാതം പദാർത്ഥങ്ങളെ ജായമാനത്തേന സൃഷ്ടിക്കപ്പെടുന്നതായി നിരദിക്ഷത് പറഞ്ഞു, ശ്രുതി പറഞ്ഞു. ശ്രുതി വെളിപ്പെടുത്തി, ഇതെല്ലാം സൃഷ്ടി, ഇതൊക്കെയാണ് സൃഷ്ടി, ഇതിനെയെല്ലാം സൃഷ്ടിക്കുന്നു ശ്രുതി പറഞ്ഞു. അപ്പൊ സൃഷ്ടികർത്താവിനെ കുറിച്ചല്ല പറഞ്ഞെന്നർത്ഥം. അഗ്നിർമൂർധ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ മുമ്പിലുള്ള മന്ത്രത്തിൽ സൃഷ്ടികർത്താവിനെ കുറിച്ചല്ല പറയുന്നു, സൃഷ്ടിയെ കുറിച്ചാണ്. അത് കഴിഞ്ഞോ ഉത്തരത്രാവി പറയുന്നു. അഗ്നിർമൂർധ എന്ന് പറയുന്ന മന്ത്രം കഴിഞ്ഞു വരുന്നു. ഇതെല്ലാം ഉപനിഷത്തെടുത്ത് നോക്കണം. അവിടെയും തസ്മാദ് അഗ്നി സമിതോ യസ്യ സൂര്യഃ ഇത്യവുമാദി. അതിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്, അതിൽ നിന്നാണ് സമിത്തുണ്ടായത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അധശ്ച സർവ ഔഷധയോ രസാശ്ച, അതിൽ നിന്നാണ് സർവ ഔഷധികളുണ്ടായത്, അതിൽ നിന്നാണ് സർവരസങ്ങളും ഉണ്ടായത് ഔഷധികളില്. ദേവമന്ദം ജായമാനത്വനെ വന്നിരിച്ചു. ഇവിടെയൊക്കെ എന്താണ്? അഗ്നിർമൂർധ എന്ന് പറയുന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള മന്ത്രവും അതിനുശേഷം വരുന്ന പല മന്ത്രങ്ങളും അവിടെ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്, സൃഷ്ടാവിനെ കുറിച്ചല്ല. അപ്പൊ ഇവിടെ സൃഷ്ടാവിന്റെ രൂപത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാ ചോദിക്കുന്നു. അഗ്നിർമൂർധ എന്ന് പറയുന്നതിൽ സൃഷ്ടാവിന്റെ രൂപത്തെയാണ് നിർദ്ദേശിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല, കാരണം അതിന്റെ മുമ്പ് അതിന് പിന്നിലും സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇഹയോ കഥം അകസ്മാത് അന്തരാളെ ഭൂതയോനോ ഹി രൂപിച്ച്. അപ്പോ മുമ്പിലും പിൻപിലും രണ്ടു മന്ത്രങ്ങളിലും സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് അന്തരാളെ, ഇതിന്റെ മധ്യത്തിൽ ഈശ്വരന്റെ സ്വരൂപത്തെയാണ് പറയുന്നത് എന്നങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് അവിടെ ഈ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്, ഈശ്വര സ്വരൂപമല്ല. ഈശ്വര സ്വരൂപത്തെ ഉപന്യസിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അഗ്നിമൂർധ എന്ന് പറയുന്നതിന് പറയാൻ പറ്റില്ല. പിന്നെ അഗ്നിമൂർധ എന്ന് പറയുന്നത് എന്താണോ പറയുന്നത്, അതും സൃഷ്ടിയുടെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. സൃഷ്ടി എന്താണ്? സൃഷ്ടിയായിട്ട് പറയുന്നത് എന്താണ്? ആഹിരണ്യഗർഭൻ, അത് സൃഷ്ടിയാണ്. ചിലടത്ത് അതിനെ പ്രജാപതി എന്ന് പറയുന്നു. അപ്പൊ അത് സൃഷ്ടിയാണ്, സൃഷ്ടി കർത്താവല്ല. അപ്പൊ ആ സൃഷ്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, പരമേശ്വരനെ കുറിച്ചല്ല. അപ്പൊ അതും സൃഷ്ടിയാണ്. ഹിരണ്യഗർഭനെ സൃഷ്ടിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായി? അതും സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറയുന്നു. തസ്മാത് അഗ്നി സമിതോ യസ്യ സൂര്യ എന്ന് പറയുന്ന ഭാഗത്തും അവസാനം അത് സർവ ഔഷധിയോ രസ, സർവ ഔഷധികളും രസങ്ങളും ഉണ്ടാകുന്നു. ഇത്തിരി മന്ദം ജായമാനത്തിനായി ആ സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇഹൈവ കഥം അകസ്മാത് അന്തരാളെ ഭൂതയോനിഹൈ രൂപമന്യസ്. ഇവിടെ എങ്ങനെ ഈ രണ്ടു മന്ത്രങ്ങളുടെ ഇടയ്ക്ക് അഗ്നി ചക്ഷു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എങ്ങനെ ഭൂതയോനിയായ ജഗത്കാരണനായ ഈശ്വരനെ പരാമർശിക്കാൻ കഴിയും? ഈശ്വരനല്ല പറയുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം ശരിയാർത്ഥത്തിൽ എത്തിച്ചേരുന്നു. പറയുന്നു. ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മുമ്പ് ഇതിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു അഗ്നിമൂർദ്ധ ആ സൃഷ്ടികർത്താവിൻ്റെ ശിരസ് ദ്വിലോകമാണ് എന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സൃഷ്ടികർത്താവിനെയാണോ പറഞ്ഞത് അതോ കാര്യമായ ഹിരണ്യഗർഭനെയാണോ? ഇവിടെ ഒരു കുട്ടി പറയുന്നു അത് സൃഷ്ടികർത്താവിനെയല്ല, സൃഷ്ടിയായ ഹിരണ്യഗർഭനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ രണ്ട് സൃഷ്ടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മന്ത്രങ്ങൾക്കിടയ്ക്ക് അഗ്നിമൂർദ്ധ എന്നും മറ്റും പറഞ്ഞിരിക്കുന്നത് സൃഷ്ടികർത്താവല്ല ഹിരണ്യഗർഭനാണ്, അത് സൃഷ്ടിയാണ് ഹിരണ്യഗർഭൻ പറയുന്നു, അതല്ല അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സൂര്യചന്ദ്രന്മാർ കണ്ണുകളാണെന്നും മറ്റും പറഞ്ഞിരിക്കുന്നത് ആ സൃഷ്ടികർത്താവായിരിക്കുന്നു. ആ സൃഷ്ടികർത്താവിൻ്റെ സർവാത്മഭാവത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നല്ല. സൃഷ്ടികർത്താവിൻ്റെ സർവാത്മഭാവത്തെ കാണിക്കാൻ അതിനുവേണ്ടി അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. സർവാത്മത്വമപി അനുസ്മാനം പറയുന്നു, അത് ശരിയല്ല. കാരണം ഇവിടെ സർവാത്മഭാവം പിന്നീട് പറയുന്നുണ്ട്. ഇങ്ങനെ സൃഷ്ടിയെക്കുറിച്ചെല്ലാം വർണ്ണിച്ചതിന് ശേഷം അവസാനം പറയും എന്താണ്? പുരുഷ ഏ വേദം വിശ്വ, അത് സർവാത്മഭാവമാണ്. പുരുഷൻ തന്നെയാണ് വിശ്വ സർവവുമായിരിക്കുന്നത് എന്ന് പറയും. എന്താണ് ശരിയായ സർവാത്മഭാവം? പുരുഷൻ സർവസ്വരൂപനായിരിക്കുന്നു, അതല്ലേ സർവാത്മഭാവം എന്ന് പറയുന്നത്. അപ്പൊ സർവാത്മഭാവത്തെ പറയാൻ വേണ്ടിയിട്ട് ഇത് ദ്വിലോകത്തിന്റെ ശിരസാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. സർവാത്മഭാവത്തെ അവസാനം വിശേഷിച്ച് പുരുഷ ഏ വേദം വിശ്വന്ന് വെച്ച സർവം, സർവം പുരുഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതാണ് രൂപോപന്യാസം. ഇവിടെയാണ് ഈശ്വരന്റെ രൂപത്തെ പറഞ്ഞിരിക്കുന്നത്, അല്ല മുമ്പ് പറഞ്ഞിടത്തല്ല എന്ന് ചിലർ പറയുന്നു. ഇവരും പറയുന്നുണ്ട് ഭൂതയോൻ ഈശ്വരനാണ്, ഈശ്വരന്റെ രൂപത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. പക്ഷേ അതെവിടെ? പുരുഷയെ വേദം വിശ്വം പുരുഷനാണ് ഈ സർവവും എന്ന് പറയുന്നിടത്ത് എന്നാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, മുമ്പിടത്തെ കൂട്ടർ എന്താ പറഞ്ഞത്? അഗ്നിമൂർദ്ധ എന്ന് പറഞ്ഞത് തന്നെയാണ് ഈശ്വരന്റെ സർവാത്മഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഏതൊരു ഈശ്വരനെ പറഞ്ഞോ സർവഭൂതാന്തരാത്മാവ്, അതാണ് ഭൂതയോനി. ഇവിടെ പറയുന്നത് എന്താണ്? അത് ശരിയല്ല. അഗ്നിമൂർദ്ധ എന്ന് പറഞ്ഞത് ഹിരണ്യഗർഭനെ കുറിച്ചാണ്, അത് സൃഷ്ടിയാണ്. സൃഷ്ടിയെ കുറിച്ചാണ് പറയും, സൃഷ്ടാവിനെ കുറിച്ചല്ല, ഈശ്വരനെ കുറിച്ചല്ല. പിന്നെ രൂപയോനി എന്ന് പറയുന്ന സൂത്ര രൂപ ഉപന്യാസം എന്ന് പറയുന്നത് എങ്ങനെ വ്യാഖ്യാനിക്കും? കാരണം ഈ പ്രകടനത്തിൽ അവസാനം പുരുഷ ഏവേദം വിശ്വം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, സർവവും പുരുഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് സർവാത്മഭാവത്തെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയാം രൂപോപന്യാസ ഈശ്വരന്റെ സർവാത്മഭാവത്തെ അവിടെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന്. രണ്ടുപേരും പറയുന്ന ഒരേ അർത്ഥം തന്നെ, ഒരാൾ അർത്ഥത്തെ എടുക്കുന്നിടത്തു നിന്നും വേറൊരാൾ അർത്ഥത്തെ എടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസമുള്ളു. രണ്ടു കൂട്ടരും പറയുന്ന ഇത് തന്നെയാണ്. എന്താണ് ഇവിടെ? ഭൂതയോനി പരമാത്മാവാണ്. വ്യത്യാസമാണ് ഇല്ല ഇവിടെ. പിന്നെ ദ്വിലോകമാണ് മൂർധാവെന്ന് മറ്റും പറയുന്നിടത്ത് അത് ഹിരണ്യഗർഭനെ പറയണം എന്നിങ്ങനെ എടുത്തു. അതിനുദാഹരണം പറയുന്നു, ശ്രുതി സ്മൃതിവശ്ച ശ്രുതിയിലെ സ്മൃതിയിലും ത്രൈലോക്യ ശരീരസ്യ മൂന്ന് ലോകങ്ങൾ ശരീരവുമായിട്ടുള്ള പ്രജാപതി പ്രജാപതി അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ. ഇവിടെ രണ്ടി ഒന്നായാണ് പറഞ്ഞിരിക്കുന്നത്, ചിലടത്ത് അല്പം വ്യത്യാസപ്പെടുത്തി പറയും. ജന്മാദി നിർദ്ദേശ്യമാണ് ഉപലഭാമഹേ, അതിന്റെ ജന്മാദികളെ നിർദ്ദേശിക്കുന്നു. അതും കാണുന്നുണ്ട്. അതിന് ഉദാഹരണം പറയാം എന്താണ്? ഹിരണ്യഗർഭ സമവർത്തത അഗ്രേ സൃഷ്ടിക്ക് ആരംഭത്തിൽ ഹിരണ്യഗർഭൻ ഉണ്ടായി എന്നാണ്. അങ്ങനെ പറയുന്നു. അപ്പൊ ആദ്യത്തെ സൃഷ്ടി ഹിരണ്യഗർഭനാണ്. ഭൂതസ്യ പതി ജാതായി ഭൂതങ്ങളിലെ എല്ലാം നാഥനായ ഹിരണ്യഗർഭൻ ഉണ്ടായി. ഏകാസീതവൻ ഏകനായിരുന്നു. പിന്നെ സൃഷ്ടി സംഭവിച്ചു എന്നാണ്. സദ്ധാര പൃഥിവീന്ദ്യാം ഉത ഇമാം. അവൻ എന്ത് ചെയ്തു? ഈ ദ്യാം, ഈ ഭൂലോകത്തെയും പൃഥിവിയും, ഇമാം പൃഥിവി, ഈ ഭൂലോകത്തെയും ദ്യാം ദ്വിലോകത്തെയും അവൻ ധരിച്ചിരിക്കുന്നു. ഏകസ്മൈ ദേവായ ഹവിഷാ വിധേയമ. ആ ദേവനായിക്കൊണ്ട് ഇവിടെ കസ്മൈ എന്ന് വെച്ചാൽ ഏകസ്മൈ എന്നുള്ള അർത്ഥത്തിലാണ്. ഏകനായിരിക്കുന്ന, അവിടെ ചില വ്യാകരണ പ്രശ്നങ്ങളാണ്. ആ ദേവനായിക്കൊണ്ട് ഞാൻ ദാ ഹവിസ് കൊണ്ട് പരിചര്യകൾ അർപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹിരണ്യഗർഭനെയാണ്. അപ്പൊ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന, പ്രഥമ ജീവൻ എന്ന് പറയുന്ന, പ്രജാപതി എന്ന് പറയുന്ന ഒന്നിന്റെ സൃഷ്ടിയെ വേദം അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ ആ ഹിരണ്യഗർഭനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എവിടെ അഗ്നി മൂർധ എന്നുള്ളത്? അത് പരമാത്മാവല്ല, പരമാത്മാവിന്റെ സർവാത്മഭാവത്തെ അല്ല പറയുന്നതെന്ന് ചിലർ പറയുന്നു. സമ്മോർത്തത എന്ന് വെച്ചാൽ അജായ ദൈത്യർത്ഥ. തഥാ സവൈ ശരീരി പ്രഥമ സവൈ പുരുഷ ഉച്ചേതി ആദികർത്ത ഭൂതാന ബ്രഹ്മാർത്ഥേ സമവർത്തത. ഈ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുന്നതാണ് സവൈ ശരീരി, അവനാണ് പ്രഥമ ശരീരി. ഈ ദ്വിലോകത്തെ മൂർധാവായി ധരിച്ചുകൊണ്ട് ജനിക്കുന്ന അവൻ പ്രഥമ ശരീരിയാണ്. സവൈ പുരുഷൻ, അവനാണ് പ്രഥമ പുരുഷൻ. ആദ്യം ആദ്യ കർത്ത അവൻ തന്നെയാണ്, എല്ലാത്തിനും കർത്താവായിരിക്കുന്നത്. ഹിരണ്യഗർഭനാണ് ബാക്കിയെല്ലാം സൃഷ്ടിക്കുന്നത്. ആണ് ആദികർത്ത സഭൂതാന ബ്രഹ്മാഗ്രേ സമൂർത്ത. അങ്ങനെയുള്ള ബ്രഹ്മാവ് ഹിരണ്യഗർഭൻ ഉണ്ടായി എന്നും പറഞ്ഞിരിക്കുന്നു. ഇരിച്ച അപ്പൊ ഇതിൽ നിന്നെല്ലാം എന്ത് മനസ്സിലാക്കാം? രണ്ടാമത്തെ ഈ കൂട്ടർ പറയുന്നത് അഗ്നിമൂർധ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന പരമാത്മാവിനെയെല്ലാം മറിച്ച് സൃഷ്ടിയുടെ കാര്യമായിരിക്കുന്ന ഹിരണ്യഗർഭനെയാണ് എന്നാണ്. ഒരു വ്യത്യാസം എടുത്ത് കാണിക്കുന്നു. വികാരപുരുഷസ്യ അഭി സർവഭൂതാന്തരാത്മത്വ സംഭവതി പറയുന്നു. എന്നാ പിന്നെ അവിടെ സർവഭൂതാന്തരാത്മാന്നെന്തുകൊണ്ട് പറഞ്ഞു? കാരണം അത് ഹിരണ്യഗർഭനാണ്, കാര്യപുരുഷനാണ്, കാര്യബ്രഹ്മമാണ് പറയുന്നു. അത് കുഴപ്പമില്ല, സർവഭൂതാന്തരാത്മത്വം അത് സംഭവിക്കാം. എന്തുകൊണ്ട്? പ്രാണാത്മന സർവഭൂതാനാം അധ്യാത്മം അവസ്ഥാന. ഹിരണ്യഗർഭൻ എന്ത് ചെയ്യുന്നു? സമഷ്ടി പ്രാണ ഉപാധിയോടുകൂടിയവനാണ്. അതുകൊണ്ട് ആ ഹിരണ്യഗർഭൻ തന്നെ എന്ത് ചെയ്യുന്നു? പ്രാണരൂപത്തിൽ സർവഭൂതങ്ങളുടെയും ഹൃദയസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് രൂപവിന്യാസ എന്ന് പറയുന്നത് എങ്ങനെ വ്യാഖ്യാനിക്കും? അസ്മിൻ പക്ഷെ ഈ പക്ഷത്തിൽ പുരുഷേ വേദം വിശ്വം കർമ്മ ഇത്യാദി സർവരൂപോപന്യാസ പരമേശ്വരസ്യ പ്രതി പരമേശ്വര പ്രതിപത്തി ഹേതുരി വക്തവ്യം വ്യാഖ്യാനം. അതുകൊണ്ട് ഈ രണ്ടാമത്തെ പക്ഷത്തിൽ പുരുഷേ വേദം വിശ്വം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നിടത്ത് എന്താണ് അത്? അവിടെ ഈ രൂപത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, രൂപോപന്യാസം ഈശ്വരന്റെ രൂപത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ് അവിടെ. അതിനുവേണ്ടി പരമേശ്വരനെ കുറിച്ചുള്ള ബോധത്തിന് വേണ്ടി പരമേശ്വര പ്രതിപത്തി, പരമേശ്വരനെ കുറിച്ചുള്ള ശരിയായ ബോധം വേണമല്ലോ. ആ ബോധത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നും മനസ്സിലാക്കണം. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഗ്നിമൂർധ എന്ന് പറഞ്ഞത് ഈശ്വരന്റെ സ്വരൂപത്തെ നിർദ്ദേശിച്ചിരിക്കുക എന്നാണ് രൂപോപന്യാസം. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എന്താണ്? പുരുഷേ വേദം വിശ്വം എന്ന് പറയുന്നിടത്ത് ഈശ്വരന്റെ സ്വരൂപത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു, ഈശ്വരനെ ഗ്രഹിക്കാൻ വേണ്ടി. രണ്ടിടത്തും താല്പര്യമൊന്നും തന്നെ. പിന്നെ ഏത് മന്ത്രത്തിൽ നിന്ന് അർത്ഥം എടുക്കണമെന്നിടത്ത് ഇവിടെ വ്യത്യാസം. ആദ്യത്തെ കൂട്ടർ പറഞ്ഞ അഗ്നിമൂർധ എന്ന് പറയുന്ന മന്ത്രത്തിൽ നിന്ന് ജഗത് കർത്താവിനെ ഗ്രഹിക്കണം. ഇവിടെ പറയുന്നതല്ല, ആ മണ്ഡോകത്തിലെ ആ അധ്യായത്തിലെ അവസാനം വരുന്ന മന്ത്രത്തിൽ പുരുഷ ഏവേദം വിശ്വം എന്ന് തുടങ്ങുന്ന ഈ മന്ത്രത്തിൽ നിന്ന് ഭൂതയോനിയായി ജഗത്കാരണനായി ഈശ്വരനെ ഗ്രഹിക്കണം, ഈശ്വരനെ ബോധിക്കണം എന്നാണ്. അല്ലാതെ ഇതിൽ വ്യത്യാസമൊന്നും. ചുരുക്കത്തിൽ രണ്ടിടത്തു നിന്നും ബോധിക്കാം. എന്തുകൊണ്ട്? അക്ഷരാത് പരതഃപര, അക്ഷരനും പരമായിരിക്കുന്ന അതേ ഈശ്വരൻ തന്നെയാണ് അഗ്നി മൂർധാവായി ഹിരണ്യഗർഭനായിരിക്കുന്നത്. അതേ ഈശ്വരൻ തന്നെയാണ് വിരാട് പുരുഷനായിരിക്കുന്നത്. ഇവിടെ പറയുന്നു പുരുഷ ഏ വേദം വിശ്വം ഈ കാണുന്ന സർവവും പുരുഷനാണെന്ന് പറയുമ്പോൾ ആ വിരാട് ഭാവത്തിലിരിക്കുന്നത് അത് തന്നെ. ഒരേ പരമാത്മാവ് തന്നെ കേവലം എന്താണ് സദൈവ സൗമ്യ എന്ന് പറഞ്ഞതുകൊണ്ട് സൃഷ്ടിക്കുന്നു സത്തായിരിക്കുന്നു, പിന്നെ സൂക്ഷ്മ ഉപാധിയോടുകൂടി ഹിരണ്യഗർഭനായിരിക്കുന്നു, അവിടെയും ഈശ്വരന്റെ സർവാത്മഭാവമുണ്ട്. അതുകഴിഞ്ഞ് സ്ഥൂലമായ ഈ വിരാട് രൂപത്തോടുകൂടി അതേ ഈശ്വരൻ തന്നെ വിരാട് പുരുഷനായിരിക്കുന്നു. അപ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും എന്താണ് ജഗത് കാരണനായി സർവാത്മാവായ ആ പരമാത്മാവിനെ എടുക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പരസ്പര വിരോധമൊന്നുമില്ല. അപ്പം അങ്ങനെ വിരോധം വരാൻ ഇത് പലതരം പലതരത്തിൽ വ്യാഖ്യാനിച്ചതുകൊണ്ടാണ്. അത് വിരോധമല്ല, ഒരേ അർത്ഥത്തിൽ തന്നെ രണ്ട് മന്ത്രത്തിൽ നിൽക്കുന്നു. ഭാഷകാരന് ഒന്നുകൂടി ഇതായി, എന്താണ് താൻ പറയുന്ന ഈ ആശയം ഒരു മന്ത്രത്തിൽ മാത്രമല്ല, വേറെ മന്ത്രങ്ങളിലുമുണ്ട്, പല ഭാഗങ്ങളിലും ഇതുണ്ട്. എന്താണ് ജഗത് കാരണനായിരിക്കുന്നത് പരമാത്മാവാണ്, അല്ലാതെ ജീവനുമല്ല പ്രധാനവുമല്ല എന്നുള്ള കാര്യം. അതിൽ ചിലർ വ്യാഖ്യാനിക്കുമ്പോൾ പറയും ഈ അവസാനം പറഞ്ഞതാണ് സിദ്ധാന്തം, മുമ്പ് പറഞ്ഞ പൂർവപക്ഷമാണെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല. ആദ്യം പറഞ്ഞു സിദ്ധാന്തം തന്നെ, ഇത് മറ്റൊരു പക്ഷം പറഞ്ഞു സിദ്ധാന്തം. ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, ഏത് രീതിയിൽ വേണോ മനസ്സിലാക്കാം. രണ്ടടുത്ത് ഉദ്ദേശിക്കുന്ന എന്താണ്? സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന ഈ പരമാത്മാവ് തന്നെയാണ് പിന്നീട് വിരാട് രൂപത്തിലും അതിനു മുമ്പ് ഹിരണ്യഗർഭ രൂപത്തിലും ഇരുന്ന ആ പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. ഇതാണ് ഈ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കുക. ആ അതിനുവേണ്ടി പരമാത്മാവിന്റെ സ്വരൂപത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു രണ്ട് തരത്തിൽ. ഒരിടത്ത് അഗ്നിമൂർധ എന്നിങ്ങനെ പറഞ്ഞു, മറ്റിടത്ത് പുരുഷ ഏവേദം വിശി. ഇവിടെ വാസ്തവത്തെ എല്ലാത്തിനെയും സമന്വയിപ്പിക്കുക. ഒന്ന് അക്ഷരത്തിന് പരനായിരിക്കുന്ന പുരുഷൻ പരമാത്മാ സൃഷ്ടിക്കുന്നുമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള ഹിരണ്യഗർഭൻ, മൂന്നാമത് ഈ സൃഷ്ടി സംഭവിച്ചു കഴിഞ്ഞ് വിരാട് രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ സർവ ആത്മാവായിരിക്കുന്ന വിരാട് പുരുഷൻ, ഇത് അത് തന്നെ. ഏതെന്നാണോ സൃഷ്ടിക്കകരനായ പരമാത്മാവ് അത് തന്നെയാണ് ഇത് മൂന്നായും ഇരിക്കുന്നത്. തത്വത്തിൽ വ്യത്യാസമില്ല, എന്നാലേ അദ്വൈതം ബോധിക്കാൻ പറ്റും. തത്വത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അദ്വൈതം ബോധിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ബോധിപ്പിക്കുമെന്ന് വരുന്ന ഒരാൾക്ക് അദ്വൈത തത്വത്തെ ബോധിക്കാൻ കഴിയുന്നു. അതാണ് ജഗത് സൃഷ്ടാവ് തന്നെയാണ് സർവവുമായിരിക്കുന്നത്. സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന ആ ജഗത് സൃഷ്ടാവ് തന്നെയാണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിച്ചാലോ അത് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ ഭാഷകാരൻ മറ്റൊരു തരത്തിൽ ഇവിടെ ഈശ്വരനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരേ സമയം ജഗത്തിന്റെ സൃഷ്ടികർത്താവായും അതേസമയം ജഗത്തിന്റെ അന്തരാത്മാവായും രണ്ടു തരത്തിൽ ഈശ്വരനെ നിർദ്ദേശിച്ചിരിക്കുന്നു. അവിടെയും ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തിൽ വ്യത്യാസമൊന്നുമില്ല, അതിനെ പ്രതിപാദിക്കുന്ന ശൈലിയിൽ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. അടുത്തു വരുന്നത് വൈശ്വാനര അധികരണമാണ്. ഈ പാദത്തിലെ അവസാനത്തെ അധികരണം ഇവിടെയും ഈ കഴിഞ്ഞ പാദത്തിൽ ചർച്ച ചെയ്ത പോലെ തന്നെയാണ്. ആരാണ് വൈശ്വാനരൻ? അത് ജീവനാണോ ദേവതയാണോ മറ്റെന്തെങ്കിലുമാണോ? അത് വൈശ്വാനരൻ പരമാത്മാവാണ്. സിദ്ധാന്തത്തിൽ വൈശ്വാനരൻ പരമാത്മാവാണ് എന്ന് പറയും. ഇവിടെയും ഈ ഭാഗങ്ങൾക്കും മറ്റു പലരും മറ്റു പല രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുള്ളത് കൊണ്ട് ഭാഷകാരൻ ഇവിടെയും ഈ അധികരണത്തിൽ ഭാഷകാരൻ പല ആചാര്യന്മാരുടെയും പേര് പറയും. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതെല്ലാം ഭാഷകാരന് മുമ്പ് തന്നെ പല ആചാര്യന്മാരും ഇത് പല രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ ചില വ്യാഖ്യാന രീതികളോട് ഭാഷകാരൻ യോജിക്കുന്നുണ്ട്, ചിലരോട് യോജിക്കുന്നില്ല. പൂർവ്വ വ്യാഖ്യാതാക്കളെല്ലാം നിഷേധിക്കുന്നൊന്നുമില്ല. ചിലർ ശരിയായ രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ വ്യാഖ്യാനങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ ഭാഷകാരൻ പറയുന്നത് ശ്രുതിയെ ശ്രവിക്കുന്ന ഒരുവൻ വൈശ്വാനരുടെ ശബ്ദത്തെ ഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് പരമാർത്ഥമായ ഈശ്വരനെ തന്നെ ഗ്രഹിക്കണം, മറ്റൊന്നും ഗ്രഹിക്കരുത്. അതിനു വേണ്ടിയിട്ട് മറ്റധികരണങ്ങളെ പോലെ തന്നെ അടുത്ത് വരുന്ന പാദത്തിലും ചർച്ച ഏകദേശം ഇതേ രൂപത്തിൽ തന്നെയാണ്. ഓരോ വിശേഷ സന്ദർഭങ്ങളെടുത്തിട്ട് ആ സന്ദർഭങ്ങളിൽ പ്രതിപാദിക്കുന്ന എന്തിനെയാണ്, ഈശ്വരനെയാണോ അതോ ജീവനെയാണോ എന്ന് ചർച്ച ചെയ്യുന്നു. അതിലൂടെ ഈശ്വരന്റെ സ്വരൂപത്തെ ബോധ്യപ്പെടുത്തുക, അതാണ്. ഓം ശ്രീ ഗുരു.